ഷർലിംഗ പ്രകരണമാണ് അജന്ത പുനിങ്ങും. അർത്ഥവത് അധാതുരപ്രത്യ പ്രാതിപദികം. ഇത് സംജ്ഞാസൂത്രമാണ്. പ്രാതിപദികം എന്ന് പറയുന്ന ഒരു സംജ്ഞയും വിധിക്കുകയാണ്. പ്രാതിപദികം എന്ന് പറയുന്നത് പാണിനിക്ക് മുമ്പ് തന്നെ ഉള്ള ആചാര്യന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു സംജ്ഞയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലുതായത്. ശബ്ദങ്ങളെ സുബന്ധങ്ങളാക്കുന്നതിന് സുപ്പ് അടുത്ത് പറയും. ആ ശബ്ദങ്ങൾക്കാദ്യം പ്രാതിപദിക സംജ്ഞ വിരിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഫലത്തിൽ പ്രത്യയങ്ങളെ വിരിക്കുന്നു. ഇപ്പോൾ പ്രാതിപദികത്തിൽ നിന്ന് പ്രത്യയങ്ങളെ വിധിക്കണം പരത്തിൽ. അതിനാണ് ആദ്യം പൂർവത്തിന്, അതായത് പ്രകൃതിക്ക് പ്രാതിപദിക സംജ്ഞ വിധിക്കുന്നത്. ആദ്യം പറഞ്ഞ ഏതാണ് പ്രാതിപദികമാകുന്നത്? അർത്ഥവത്തായ ശബ്ദസ്വരൂപമായിരിക്കണം. അർത്ഥവത്ത് എന്നുവെച്ചാൽ അർത്ഥമുള്ള ശബ്ദങ്ങൾ. രാമശബ്ദം, അതിന് അർത്ഥമുണ്ടല്ലോ. അതിന് ഈ സൂത്രപ്രകാരം പ്രാതിപദിക സംജ്ഞ വരാം. പക്ഷെ രാമശബ്ദത്തെ സംബന്ധിച്ച് രണ്ട് പക്ഷം, ഒന്ന് വ്യുത്പത്തിപക്ഷവും മറ്റൊന്ന് അവ്യുത്പത്തിപക്ഷവും. വ്യുത്പത്തിപക്ഷത്തിനാണെങ്കിലും അത് അടുത്ത് ഇനി പറയും. അത് കൃദന്തമാണ്. അങ്ങനെയാണെങ്കിലും അടുത്ത സൂത്രപ്രകാരം വരും. അവ്യുത്പത്തിപക്ഷത്തിനാണെങ്കിലോ അത് രൂഢമാണ്. അപ്പോൾ ഇത് സാമാന്യമായി നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത്, ഇവിടെ അവ്യുത്പത്തിപക്ഷത്തിൽ രൂഢ ശബ്ദങ്ങൾക്ക് ഈ സൂത്രപ്രകാരം പ്രാതിപദികം കിട്ടും. പിന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒരു ശബ്ദത്തെ സംബന്ധിച്ച് തന്നെയാണ് രണ്ട് കാഴ്ചപ്പാട്. ചില ആചാര്യന്മാർ പറയുന്നു ആ ശബ്ദം വ്യുത്പന്നമാണ് എന്ന് വെച്ചാൽ അതിൽ പ്രകൃതി പ്രത്യയ വിവേചനം ചെയ്ത് അർത്ഥത്തെ കണ്ടുപിടിക്കും. രാമശബ്ദത്തിനർത്ഥം പറയുന്നു രമന്തേ യോഗിനോ അസ്മിൻ ഇതി രാമ എന്ന് പറയുന്നു. രമന്തേ യോഗിനോ അസ്മിൻ സത്യാനന്ദേ ചിദാത്മനി ഇതി രാമപദേനാസു പരം ബ്രഹ്മാവിധീയതേ. ഓ, ഇവിടെയൊക്കെ തെറ്റിച്ചഴിയിരിക്കുന്നു. വ്യുത്പത്തിയാണ്, വ്യുത്പത്തിയല്ല വ്യുത്പത്തി. ഞാൻ ചിലപ്പോൾ ഇതിന് നോക്കാൻ വിട്ടു പോകും. എല്ലാം കറക്റ്റ് ചെയ്യണം. വ്യുത്പത്തി രമന്തേ യോഗിനോ അസ്മിൻ വ്യുത്പത്തി. താഴെ എല്ലായിടത്തും അത് മാറ്റണം. വ്യുത്പന്ന അല്ല, എല്ലായിടത്തും വ്യൂ നാക്കണം. വ്യുത്പന്ന ശബ്ദം എല്ലായിടത്തും കറക്റ്റ്. ഇതുപോലെ എവിടെയൊക്കെ തെറ്റെഴുതിയിട്ടുണ്ടെന്നുള്ള എനിക്ക് ഉറപ്പില്ല. പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകത്തില്ല. പറയുന്നതിൻ്റെയും കുഴപ്പമുണ്ട്. വ്യുത്പന്ന ശബ്ദമാണ്. ഇപ്പോൾ വ്യുത്പന്ന ശബ്ദം എന്ന് പറയുമ്പോൾ അതിന് അടുത്ത സൂത്രപ്രകാരം പ്രാതിപദികസംജ്ഞവരും. അതേ ശബ്ദം തന്നെ അവ്യുത്പന്നമെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പൂർവസൂത്രപ്രകാരം അതാണ് അർത്ഥം. ഇത്രയേ ഉള്ളൂ. പ്രാതിപദിക സംജ്ഞയിരിക്കുന്ന ആദ്യത്തെ സൂത്രത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അർത്ഥവത്തായ ശബ്ദത്തിന് പ്രാതിപദികസംജ്ഞ. അത് വ്യുത്പന്നമായാലും അവ്യുത്പന്നമായാലും അർത്ഥവത്താണ്. എല്ലാത്തിനും അർത്ഥമുണ്ട്. എന്നിരിക്കലും ആ ശബ്ദത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വ്യുത്പന്നമായിട്ടാണോ അവ്യുത്പന്നമായിട്ടാണോ? അതിന് യോഗികമായ അർത്ഥം. യോഗം എന്ന് വെച്ചാൽ അവയവം, അവയവത്തിൽ നിന്നുണ്ടാകുന്ന അർത്ഥമാണ് യോഗികം. അങ്ങനെ ഒരർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത സൂത്രപ്രകാരം, അല്ലെങ്കിൽ അർത്ഥവത് അധാതുര പ്രത്യപ്രാതി. ഇതൊക്കെ സാമാന്യമായി മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കിപ്പോൾ ഈ പ്രക്രിയകൾക്ക് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളല്ല, അറിയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അതിൽ മൂന്നെണ്ണത്തിന് ഒഴിവാക്കി, അതിനെ പ്രത്യയം, പ്രത്യയത്തിന് പ്രാതിസഞ്ജയില്ല, അതാണ് സൂത്രത്തിൽ പറഞ്ഞത് അധാതുര പ്രത്യയ. ധാതു, ധാതുവിന് പ്രാതിസഞ്ജയില്ല. പ്രത്യയത്തിനെ ഇരട്ടിച്ച് രണ്ടർത്ഥം കൊടുത്ത്, പ്രത്യയത്തിന് പ്രാതിസഞ്ജയില്ല, പ്രത്യയാന്തത്തിനും പ്രാതിസഞ്ജയില്ല. രണ്ടിന് ഉദാഹരണം രാമേഷു തന്നെ. രാമേഷു ഇല്ല സു പ്രത്യയമാണ്, അതിന് പ്രാതിസഞ്ജയില്ല. രാമേഷു, രാമേഷു അത് പ്രത്യയാന്തമാണ്. അപ്പോ ഒന്ന് ഈ സൂത്രത്തിൽ ഒന്ന് പ്രാതിസഞ്ജയെ വിധിക്കുന്നു, മറ്റൊന്ന് പ്രാതിസഞ്ജയെ നിഷേധിക്കുന്നു. രണ്ടും മനസ്സിലാക്കുന്നു. അതിൽ ബുദ്ധി മറഞ്ഞു പോകരുത്, കുഴഞ്ഞു പോകരുത്. പ്രാതിസഞ്ജയെ വിധിക്കുന്നു എന്താ പറയുന്ന അർത്ഥവത്തായ ശബ്ദത്തിന് പ്രാതിസഞ്ജയ, അത് വിധിയാണ്. പ്രാതിസഞ്ജയെ നിഷേധിക്കുന്നതിനടുത്ത് അധാതുര പ്രത്യയ, ധാതു പ്രത്യയം പ്രത്യാന്തം ആയ ശബ്ദങ്ങൾക്ക് പ്രാതിസഞ്ജയില്ല. രണ്ടും ഒരേ സൂത്രത്തിൽ തന്നെ പറയും. പല സൂത്രങ്ങളിലും പാടണി ഇങ്ങനെ ഒരു വിധിയും വരും, ഒരു നിഷേധവും വരും. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊന്നും ഇവിടുത്തെ വിഷയം ഏതാണ്. പ്രത്യയം, പ്രത്യാന്തം, ധാതു പറഞ്ഞാലും നമുക്കൊട്ടും മനസ്സിലാകത്തില്ല, അത് ചിന്തിക്കുകയും വേണ്ട. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അർത്ഥവത്തായ ശബ്ദങ്ങൾക്ക് പ്രാതിസഞ്ജയുണ്ട്. ഈ സൂത്രത്തിനാണ് നേരത്തെ ഒരു ശ്ലോകം പറഞ്ഞത്. എന്താണ് വിദ്വാൻ കീദൃക് വചോ ബ്രൂതേ? അതൊരു കുസൃതി ചോദ്യമാണ്. വിദ്വാൻ എങ്ങനെയുള്ള വാക്കാണ് പറയുന്നത്? അപ്പൊ അർത്ഥവത്തായ വാക്ക്. കോ രോഗി, ആരാണ് രോഗി? ധാതുക്ഷയം സംഭവിച്ച അവനാണ് അധാതു എന്ന് പറയുന്നത്. കഷ്ടനാസ്തിക പ്രത്യം എന്ന് വെച്ചാൽ വിശ്വാസം എന്നർത്ഥമുണ്ട്. അപ്രത്യം, വിശ്വാസമില്ലാത്തവൻ. അപ്പൊ മൂന്ന് ചോദ്യത്തിനും മൂന്ന് പദങ്ങളിലൂടെ ഈ സൂത്രത്തിൽ സമാധാനം വന്നു. അർത്ഥവ അധാതു അപ്രത്യഹ ആണ് വിദ്വാൻ കീതൃപ്പജോ ബ്രൂതേ. അർത്ഥവത് കോ രോഗി അധാതു കശ്ചനാസ്തിക അപ്രത്യ. കസ്യാ ചന്ദ്രം പശ്യന്തി? ഏത് തിഥിയിലാണ് ചന്ദ്രനെ കാണാൻ കഴിയാത്തതാണ്? പ്രാതിപതിക ചന്ദ്രൻ, പ്രതിപദയിലുള്ള ചന്ദ്രൻ അതാണ് പ്രാതിപതിക ചന്ദ്രൻ. ഇത്രയും ചോദ്യം ചോദിച്ചിട്ട് ചോദിക്കുകയാണ് പാണിനി. തസ്സൂത്രം വദ, ആ സൂത്രം ഏതാണ് പാണിനിയുടെ പറയുക. അപ്പൊ ഈ സൂത്രം പറയണം. അങ്ങനെ വേണ്ട. എന്തുകൊണ്ട്? കസ്യാഹ തിഥേഹേ, ഏത് തിഥിയിലെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ എന്ന് പറയും? പ്രതിപദ ആണ് തിഥി, പ്രാതിപദികമല്ല. തിഥി ഏതാണ്? പ്രഥമ, ദ്വിതീയ, തൃതീയ, പ്രതിപദ. അപ്പൊ പ്രതിപദ തിഥി, തസ്യാഹ തിഥേഹേ, ചന്ദ്രൻ ഏതായി? പ്രാതിപദിക. മനസ്സിലായോ? അതാണ് കസ്യാഹ തിഥേഹേ ചന്ദ്രം എന്ന പശ്യന്തി, ഏത് തിഥിയിലെ എന്നുള്ളതാണ് കസ്യാഹ. അപ്പൊ പറയും പ്രതിപദ എന്ന് പറയുന്ന തിഥിയിലെ, പ്രതിപദ എന്ന തിഥിയിലുള്ള ചന്ദ്രൻ എന്തായി? പ്രാതിപദികം. അപ്പൊ പ്രാതിപതിക ചന്ദ്ര തം പ്രാതിപതികം ചന്ദ്രം. അങ്ങനെ അങ്ങനെ മനസ്സിലാക്കുന്നു. മറിച്ച് കസ്യാം ഏത് തിഥിയിലാണെന്ന് ചോദിച്ചാൽ പ്രാതിപതികം എന്ന് പറയാൻ പറ്റില്ല. തിഥിയല്ല പ്രാതിപതികം. പ്രാതിപതികം എന്താണ്? ചന്ദ്രൻ. എന്തുകൊണ്ട്? പ്രതിപദ എന്ന തിഥിയിൽ ഉള്ള ചന്ദ്രൻ പ്രാതിപതികം. അങ്ങനെ അടുത്ത് വരുന്നത് എന്താണ്? ഇത് പോലെ ഒരു സൂത്രം കൂടെയുണ്ട് പ്രാതിപതിക സംജ്ഞ വിധിക്കാൻ. അത് 45-ാമത്തെ അടുത്ത് 46-ാമത്തെ സൂത്രം. കൃത് തദ്ധിത സമാസാശ്ച കൃത് തദ്ധിതാന്തോ സമാസാശ്ച തഥാ സ്യുഹ. ഇതും തഥാ സ്യുഹ എന്ന് വെച്ചാൽ പ്രാതിപതിക സംജ്ഞാ സ്യുഹ. കൃത്ത് എന്ന് പറയുന്ന പ്രത്യയങ്ങളാണ്. കൃത ധിങ് എന്നൊരു സൂത്രം തന്നെ വിധിക്കും. ആ സൂത്രത്തിന്റെ അധികാരത്തിൽ പെടുന്നതെല്ലാം കൃത് പ്രത്യയങ്ങൾ. തദ്ധിതാഹ അടുത്തൊരു സൂത്രം വരും. അതിന്റെ അധികാരത്തിൽ വരുന്ന പ്രത്യയങ്ങൾക്കെല്ലാം തദ്ധിത സംജ്ഞ. കൃത്ത് എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്. എന്തിന്? കുറെ പ്രത്യയങ്ങൾക്കുള്ള ഒരു സംജ്ഞ. തദ്ധിതം എന്ന് പറയുന്ന മറ്റൊരു സംജ്ഞ. എന്തിനാ? അതും കുറെ പ്രത്യയങ്ങൾക്ക്. അപ്പോ കൃതന്തങ്ങൾ തദ്ധിതാന്തങ്ങൾ എന്ന് ഇവിടെ ശബ്ദങ്ങളെ രണ്ടായിട്ട് അങ്ങ് തിരിക്കും. കൃത്ത് പ്രത്യയം അന്ത്യത്തിൽ വരുന്ന ശബ്ദങ്ങളെല്ലാം കൃതന്തങ്ങൾ. രാമ പോലെയുള്ള ശബ്ദങ്ങൾ കൃതന്തങ്ങൾ. തദ്ധിതം അന്ത്യത്തിൽ വരുന്ന ശബ്ദങ്ങളെല്ലാം തദ്ധിതാന്തങ്ങൾ. ദാക്ഷി, ഔഡുലോമി, ഔപഗവി, ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ വരും. ഇപ്പൊ പ്രാതിപതികം തദ്ധപ്രത്യാന്തമാണ്. അത് നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാവും. കൃതന്തവും തദ്ധിതവും പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സാമാന്യമായി വേണമെങ്കിൽ പറയാം, ധാതുവിൽ നിന്ന് ഒരു പൂർണ്ണമായ നിയമമല്ല, ധാതുവിൽ നിന്ന് കൃത് പ്രത്യയങ്ങൾ വരുന്നു, കൃതന്തങ്ങളിൽ നിന്ന് തദ്ധിത പ്രത്യയം വരുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം. അതാണ് ഇവിടെ കൃത്തം എന്ന് പറയുന്ന പ്രത്യമാണ്. പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രാഹ്യ നിയമമുണ്ട്. പ്രത്യയത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രത്യയാന്തങ്ങളെന്ന് മനസ്സിലായിക്കോളും. പ്രത്യയത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൂത്രത്തിൽ പ്രത്യയത്തെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ അർത്ഥം എങ്ങനെയാണ് പറയേണ്ടത്? ആ പ്രത്യയാന്തം എന്നർത്ഥം പറയണം. ഈ സൂത്രത്തിൽ കൃത്തം എന്നൊരു പ്രത്യയത്തെ എടുത്ത് ഇവിടെ നിർദ്ദേശിച്ചു, പാണിനി നിർദ്ദേശിച്ചു. നമ്മൾ കൃത്തെന്ന് കണ്ടാൽ നമ്മൾ എന്തർത്ഥം പറയും? കൃതന്തം എന്നർത്ഥം പറയും. കാരണം പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രാഹ്യാഹ എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് വൃത്തിയിൽ എഴുതിയത് കൃത്. അതുപോലെ തദ്ധിതത്തിനും തദ്ധിതാന്തവും കൃതന്തങ്ങളും തദ്ധിതാന്തങ്ങളും. ഇതുകൂടാതെ സമാസാസ്ഥ സമാസങ്ങളും അതിന് പഠിക്കേണ്ടതാണ്. രാജപുരുഷ പോലെയുള്ള സമാസങ്ങളും എന്താണോ അവയ്ക്കും പ്രാതിപതികസംജ്ഞയുണ്ട്. സമാസാശ്ച ഇവിടെയുള്ള ച കണ്ടുകൊണ്ട് വാർത്തകാരനൊരു വാർത്ത എഴുതി. നിപാദസ്യ അനർത്ഥകസ്യാപി പ്രാതിപതികസംജ്ഞ വക്തവ്യ ഭാഷകാരൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ലാന്ന്. സാന്ദർഭ്യമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നിപാതസ്യ അനർത്ഥകസ്യ അഭിപ്രായവിസജ്ഞാപച്ചാഹ വാ നിപാതങ്ങളാണ്, അത് അനർത്ഥകമാണ്. അതിന് ചാ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് അർത്ഥമുണ്ട് എന്നാലും പൊതുവെ അത് അനർത്ഥകമായി സ്വീകരിക്കുന്നു. അതൊക്കെ അതിനുമൊക്കെ പക്ഷങ്ങളുണ്ട്, പക്ഷാന്തരങ്ങളുണ്ട്. അത് വാചകമാണോ അതേ ദ്യോതകമാണോ ഇങ്ങനെയൊക്കെയുള്ള പക്ഷങ്ങൾ വെച്ചുകൊണ്ടാണ് അനർത്ഥകമെന്ന് പറയുന്നത്. അതിനങ്ങനെ അനർത്ഥകമായി സ്വീകരിച്ചു കഴിഞ്ഞാലും അതിന് പ്രാതിപ്രതിജ്ഞവരും നിപാതസ്യ അനർത്ഥകസ്യാപി പ്രാതിപതിക സജ്ഞ വക്തവ്യ, അങ്ങനൊരു വാർത്തകമുണ്ട്, ഇവിടെ ഇല്ല. ആ വാർത്തകം ഇല്ലെങ്കിലും സാരമില്ലെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. കൃതന്തങ്ങൾ, തദ്ധിതാന്തങ്ങൾ, സമാസങ്ങൾ, ഇതിനും പ്രാതിവിസജ്ഞയുണ്ട്. അപ്പം ഈ രണ്ടാമത്തെ സൂത്രവും സജ്ഞാസൂത്രമാണ്. ഈ സൂത്രം വിധിക്കുന്നത് പ്രാതിപദിക സജ്ഞയാണ്. അപ്പൊ ആദ്യത്തെ സൂത്രം എന്താ പറഞ്ഞ, അർത്ഥവത് എന്ന് പറഞ്ഞു. അതിൽ കൃതന്തമാണോ തദ്ധിതാന്തമാണോ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അതിനെന്ത് പറയുന്നു, അവ്യുത്പന്നമായ ശബ്ദങ്ങൾക്ക് ആ സൂത്രപ്രകാരം പ്രാതിവിസജ്ഞ വരും. നമുക്കിപ്പോൾ രാമ എന്നുള്ള രൂപമാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. രാമശബ്ദത്തെ എടുത്തു കഴിഞ്ഞാൽ ഈ രാമശബ്ദം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കേവലമായ ഒരു പേരായിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് അവ്യുത്പന്നമാണ്. അപ്പോൾ അതിന് അർത്ഥവത് എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യത്തെ സൂത്രപ്രകാരം പ്രാതിവിസഞ്ജ വരുന്നു. രാമശബ്ദം ഒരു സ്വപ്നയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ആരുടെ സ്വപ്നയാണോ ആ വ്യക്തിയാണ് ആ ശബ്ദത്തിൻ്റെ അർത്ഥം. രാമനെന്ന് എനിക്ക് പേരിട്ട് കഴിഞ്ഞാൽ ഞാനാവും രാമശബ്ദത്തിൻ്റെ അർത്ഥം. അപ്പോൾ രാമശബ്ദം എന്തായി, അർത്ഥവത്തായി. അതിന് ഈ സൂത്രപ്രകാരം പ്രാതിവിസഞ്ജ വരുന്നു. ഇനി അതല്ല രമന്തേ യോഗിനോ അസ്മിൻ എന്ന് പറയുമ്പോൾ ആ രാമൻ ഞാനല്ല, സാക്ഷാത് രാമാവതാരത്തിലെ രാമൻ. ആ രാമനാണെങ്കിൽ അവിടെ അത് കൃതന്തമായതുകൊണ്ട് കൃത്തദ്ധിത സമാസാസ്ഥ എന്നുള്ള സൂത്രപ്രകാരം പ്രാതിവിസഞ്ജ വരുന്നു. രണ്ട് പക്ഷമായാലും ശരി, രാമശബ്ദത്തിന് പ്രാതിവിസജ്ഞയുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ രണ്ട് സൂത്രങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കേണ്ട ഇതാണ്, പ്രാതിവിസജ്ഞ വിധിക്കുന്ന സൂത്രങ്ങൾ. ആദ്യത്തെ സൂത്രം അനുസരിച്ച് അർത്ഥവത്തായ എല്ലാ ശബ്ദങ്ങൾക്കും പ്രാതിവിസജ്ഞ വരും. രണ്ടാമത്തെ സൂത്രം അനുസരിച്ച് കൃതന്തം, തദ്ധിതാന്തം, സമാസങ്ങൾ ഇതിനെല്ലാം പ്രാതിവിസജ്ഞ വരും. ഇതിൻ്റെ എല്ലാം വിശേഷ പ്രയോജനങ്ങൾ നമ്മൾ ഇനി പഠിക്കും. തൽക്കാലം രാമശബ്ദത്തിന് ഈ രണ്ട് സൂത്രങ്ങളിലൂടെയും പ്രാതിവിസഞ്ജം കിട്ടും എന്ന് മനസ്സിലാക്കും. പ്രാതിവിസഞ്ജം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരത്തിൽ സു വരും. അതിനു വേണ്ടിയിട്ട് സുപ്പെന്ന് പറയുന്ന ആ പ്രത്യയങ്ങളെയാണ് അടുത്ത സൂത്രത്തിൽ ഇരിക്കുന്നത്. ആദ്യം പിരിച്ചു വായിക്കാൻ പഠിക്കുക. സു ഔ ജസ് അം ഔട്ട് ശസ് ടാഭ്യാം ഭിസ് മേഭ്യാം ഭ്യസ് മസീഭ്യാം ഭ്യസ് ങസ് ഓസ് ആം നീ ഓസ് സുപ്. ഇത്രയും കടുത്ത പ്രത്യയങ്ങൾ വേണമെന്ന് നമ്മൾ ചിന്തിച്ചു. ഇത് ഒരു പക്ഷേ അല്ല, പാണിനിക്ക് മുമ്പുണ്ടായിരുന്നതുമാണ്. പാണിനി ചിലപ്പോൾ അതിലെന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കാം. ഇതിന് പാണിനിയെ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല. സു ഔ ജസ് ആദ്യത്തെ മൂന്ന് പ്രത്യയങ്ങൾ, കാരണം പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, സപ്തമി, ഷഷ്ടി, സപ്തമി, ഇങ്ങനെ വരുന്നു. ആ ഓരോന്നിലും മൂന്ന് വീതം. അതുകൊണ്ടാണ് നമ്മൾ മൂന്നായിട്ട് തന്നെ പിരിക്കുന്നത്. സു ഔ ജസ്. സു ഔ എന്നിടത്ത് ഏത് സന്ധി വന്നു? ഈ കോഴണച്ചി ആണ് സു ഔ ജസ്. ഇതിനെ പ്രഥമാവിഭക്തി എന്ന് പറയും. ഈ സു ഔ ജസ് വരുമ്പോഴാണോ, സു വരുമ്പോഴാണ് രാമഹ, ഔ വരുമ്പോഴാണ് രാമൗ, ജസ് വരുമ്പോഴാണ് രാമാഹ. ജസും രാമാഹയുമായിട്ട് ഒരു ബന്ധവുമില്ല നമ്മൾ നോക്കുമ്പോൾ, പക്ഷെ അങ്ങനെ വരും. ഇതിന് പ്രഥമ എന്നൊരു പേരുണ്ട് ഈ മൂന്നിനും. അത് പ്രാചീനമായ ആചാര്യന്മാർ കൊടുത്ത പേരാണ്. പാണിനി അങ്ങനെ ഒരു സ്വപ്ന വിധിക്കുന്നില്ല, പണ്ടേ പറഞ്ഞു വരുന്നു പ്രഥമ എന്ന്. നമ്മൾ സാധാരണ പ്രഥമ എന്ന് പറയുന്ന ഏതിനെ? രാമഹ, രാമു, രാമാഹ, പ്രഥമ എന്ന് പറയും. വാസ്തവത്തിൽ അത് പ്രഥമയല്ല, പ്രഥമാന്തങ്ങളാണ് എന്ന് നമ്മൾ വ്യാകരണം പഠിക്കുന്നവർ മനസ്സിലാക്കണം. സാധാരണ ശുദ്ധരൂപം പഠിക്കുന്നവരെ സംബന്ധിച്ച് അത് പ്രഥമയാണ്, അത് തിരുത്താനൊന്നും പോകണ്ട. പക്ഷേ വ്യാകരണം പഠിക്കുന്നവർ മനസ്സിലാക്കണം അത് പ്രഥമയല്ല, പ്രഥമാന്തങ്ങളാണ്. പ്രഥമ എന്ന് പറയുന്ന സു ഔ ജസ്സാണ്. സുവും ഔവും ജസ്സും അന്ത്യത്തിൽ വന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ പ്രഥമ എന്ന് വിളിക്കുന്നത്. അം ഔട്ട് ശസ്, അവിടെ സൂത്രം വന്നു ശസ്ചോടി, ശസ്ചോടി വന്നു. പിന്നെ എന്തു വന്നു? അമ്മൗട്ട് ശസ് എന്നിരിക്കുമ്പോൾ ജലാഞ്ചസ് വന്നേ വരാം. വന്നു കഴിഞ്ഞാൽ പിന്നെ സ്തോസിനസ് എന്ന് എന്ത് വരും? ഇഷ്ടനാഷ്ടു എന്ന് എന്ത് വരും? ഔട്ട് അം ഔട്ട് ശസ് എന്നോടത്ത് ഞാൻ ചോദിക്കും. അം ഔട്ട് ശസ് ഇവിടെയാണ് ചോദിക്കുന്നത്. ഔട്ട് ശസ് ജലാഞ്ചസ് എന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? പിന്നെ ഇഷ്ടനാഷ്ടു വരുമ്പോൾ എന്ത് വരും? ഔട്ട് ശസ് എന്നിരിക്കുന്നിടത്ത് എങ്ങനെ ഇഷ്ടനാഷ്ടു വരും? ഉണ്ടവിടെ ഔട്ട് ശസ് എന്നിരിക്കുന്നിടത്ത് ഷസ്റ്റോടി വരുമ്പോ എന്ത് വരും? ചകാരം വരും. പിന്നെ പിന്നെ എന്ത് വരും? പിന്നെ എന്താ വരുന്നു? ഷ്ടുനാഷ്ടു എങ്ങനെ വരുന്നത്? ഔട്ട് ശസ് എന്നുള്ളത് ഏതുമായിട്ട് യോഗം വരണം? ഏതിന് ഏതുമായിട്ട് യോഗം വരണം? ഏതിന് ഏതുമായിട്ടാണ് ഷ്ടുനാഷ്ടുവിൽ യോഗം വരേണ്ടത്? സകാര തവർഗങ്ങൾക്ക് ഷകാര ടവർഗങ്ങളും. ഇവിടെ സകാര തവർഗമുണ്ടോ? സകാര തവർഗമുണ്ടോ ഇവിടെ? ഇല്ലെങ്ങനെ ഒരു ഔട്ട് ശസ് എന്നുള്ളത് എന്ത് വരുമെന്നുള്ളതാണ്. ഖരിജം എന്ന് കഴിഞ്ഞാൽ എന്തുവരും? ടകാരം. അപ്പം അം ഔട്ട് ശസ് ഇത് ദ്വിതീയ ശസ് ആണ്. ഛസ് എന്ന് വരുന്നു. അടുത്ത് ശസ് ടാഭ്യാം, അം ഔട്ട് ശസ്. അടുത്ത് ടാഭ്യാം ബിസ്, ശസ് കഴിഞ്ഞു ടാഭ്യാം ബിസ്. അവിടെ ശസ് ടാ എന്നിവിടുത്തെ ഏത് വരും? ഷ്ടുനാഷ്ടു വരും. അവിടെയാണ് വരുന്നത് ഷ്ടുനാഷ്ടു. സസ് താന്നിരിക്കുന്നിടത്ത് ഷ്ടുനാഷ്ടു വന്നിട്ട് സകാരത്തിന് എന്ത് വരും? ഷകാരം. ടാ ഭ്യാം ഭിസ് അങ്ങനെ വരുന്നു. ഇതേതാണ് തൃതീയ. അടുത്ത് ങേ ഭ്യാം ഭ്യസ് ചതുർത്ഥി. ങേ ഭ്യാം ഭ്യസ് പഞ്ചമിയിൽ ങസി ഭ്യാം ഭ്യസ്. ഇത് നമ്മൾ ചെയ്തു വരുമ്പം തനിയെ പഠിച്ചോളൂ. ഷഷ്ടിയിലോ ങസ് ഓസ് ആം, ങസ് ഓസ് ആം. സപ്തമിയിൽ നീ ഓസ് സുപ്പ്. നീ ഓസ് എന്നിടത്ത് ഏത് സൂത്രം വരും? ന്യോസ് സുപ്പ്. ഉടട്ടാഭ്യാം ബിസ് എന്ന് പറയുന്നത് ഭ്യാം ബിസ് എന്നിടത്ത് ഏത് സൂത്രം വരാം? അതൊന്നും വരത്തില്ല. എന്തുകൊണ്ടാണ്? മോൻസ്വർ വരും ഇവിടെ വന്നാലെന്താ കുഴപ്പം? ഭ്യാംബിസ് മോൻസ്വർ വന്നു വന്നാലെന്ത് സംഭവിക്കും? ഒരു സവർണം വരാം. പക്ഷെ അങ്ങനെയുള്ളിടത്തൊന്നും സന്ധി ചെയ്യത്തില്ല. എന്തുകൊണ്ട്? സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ട്. താഴെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. സു ഔജസ്ഥിതി പ്രഥമ അം ഔട്ട് ശസ് ഇതി ദ്വിതീയ, താഭ്യാം ഭ്യസ് ഇതി തൃതീയ, ങേഭ്യാം ഭ്യസ് ഇതി ചതുർത്ഥി, ങസിഭ്യാം ഭ്യസ് ഇതി പഞ്ചമി, ങസ് ഓസ് ആം ഇതി ഷഷ്ഠി, ങീ ഓസ് സുപ് ഇതി സപ്തമി. ഇത് പ്രത്യയങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്നത് മുമ്മൂന്ന് വീതം ഏഴ് ഗ്രൂപ്പ്, മൂവേഴ് ഇരുപത്തൊന്ന് പ്രത്യയങ്ങൾ. പ്രത്യയമാണെങ്കിൽ ഇവിടെ പ്രഥമ ദ്വിതീയ എന്ന സ്ത്രീലിംഗത്തിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യയം പുല്ലിംഗമാണ്. എന്തുകൊണ്ടാണ്? വിഭക്തി ആയതുകൊണ്ട്. ഇങ്ങനെ വിഭക്തി എന്ന സ്വപ്നയുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീലിംഗത്തിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തു വരുന്നത്, അപ്പൊ ഇത് പ്രത്യയങ്ങൾ വിധിച്ചിരിക്കുകയാണ് പാണിനി ഈ സൂത്രത്തിലൂടെ. സു ഔജസ് തുടങ്ങി ഇരുപത്തൊന്ന് പ്രത്യയങ്ങളെ വിധിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രത്യയങ്ങൾ ഏതെന്ന് പറഞ്ഞതേ ഉള്ളൂ. സു ഔജസ് സമോട്ട് ജസ്റ്റം ബിസ്ഗ്യം ബിസ്ഗ്യം ബിസ് പ്രത്യയങ്ങളങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രത്യയങ്ങൾ എവിടെ എങ്ങനെ വരണം എന്നുള്ളതാണ് അടുത്തു പറയുന്നത്. അടുത്തു വരുന്നത് സൂത്രം നോക്കുക. ഞാപ്പ് പ്രാതിപതികാ പ്രത്യേക പരശമെന്ന് സൂത്രം. ആദ്യം പ്രത്യയ എന്ന് പറയുന്ന സൂത്രത്തെ എടുക്കുക. പ്രത്യയ മൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ പാദത്തിൽ ഒന്നാമത്തെ സൂത്രം. ഇത് അഞ്ചാം പാദ അഞ്ചാമത്തെ അധ്യായത്തിന്റെ അവസാനം വരെ പോകും. അധികാര സൂത്രമാണ്. മൂന്നാം അധ്യായം, നാലാം അധ്യായം, അഞ്ചാം അധ്യായം ഏറ്റവും വലിയ അധികാര സൂത്രമാണ് അഷ്ടാധ്യായിയിലെ. കാരണം മൂന്ന് അധ്യായങ്ങളിലും ഇത് പോകുന്നുണ്ട്. ഈ സൂത്രം എന്താ ചെയ്യുന്നത്? ഇപ്പൊ നോക്കുക, പ്രത്യയ മൂന്ന് ഒന്ന് ഒന്നാണല്ലോ. സൂജസിന്റെ നമ്പർ നോക്കാം, നാല് ഒന്ന് രണ്ട്. ഈ പ്രത്യയ എന്ന് പറയുന്ന സൂത്രം അധികാര സൂത്രമാണ്. എന്നുവെച്ചാൽ തുടർന്ന് വരുന്ന സൂത്രങ്ങളിലേക്ക് പോകും. അപ്പോ നാല് ഒന്ന് രണ്ട് സൂജസ് എന്ന് പറയുന്ന സൂത്രത്തിൽ ഇത് വരും. ഈ സൂത്രം വരും, അതിനോടുകൂടെ ചേരും. നീയോസുപ്പ് പ്രത്യയഹ എന്ന് വരും. സൗജസ് എന്ന് പറയുന്ന സൂത്രത്തിനോട് ഈ പ്രത്യ എന്ന് പറയുന്ന സൂത്രം കൂടെ ചേരും, കാരണം ഇത് അധികാരമായതുകൊണ്ട്. അപ്പൊ ആ സൂത്രത്തിന്റെ അർത്ഥം എന്താകും? സൂജസ് പ്രത്യഹ, സു ഓജസ് തുടങ്ങിയവ പ്രത്യയങ്ങളാണ് എന്നർത്ഥം കിട്ടും. എന്ന് പറഞ്ഞാൽ പ്രത്യ എന്ന് പറയുന്നത് 3-1 നിന്ന് 4-1-2 വന്നു, ഒഴുകി വന്നു. ഗംഗാപ്രവാഹ വച്ചാപി, ഗംഗാപ്രവാഹം പോലെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചോ, ആ സൂത്രത്തിനോടുകൂടി പ്രത്യയെന്നുള്ളോടെ ചേരും. ചേരുമ്പോൾ എന്തായി? ഈ പറഞ്ഞിരിക്കുന്ന 21 പ്രത്യയങ്ങളാണെന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ പ്രത്യയ എന്ന് പറയുന്ന സൂത്രം സപ്ഞാസൂത്രവുമാണ്, അധികാരസൂത്രവുമാണ്, സപ്ഞാസൂത്രവുമാണ്. അതുകൊണ്ട് ഇതിങ്ങനെ താനിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒഴുകിയെത്തി 4-ാം അധ്യായത്തിലെ 1-ാം ഭാഗത്തിലെ 2-ാം സൂത്രത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അതിന് പ്രത്യേക സജ്ഞ വിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സൂജസ് തുടങ്ങിയ പ്രത്യയങ്ങളാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവന് പ്രത്യേക സജ്ഞ വിധിച്ച സൂത്രമാണ് പ്രത്യേക. എന്നാൽ അത് അധികാര സൂത്രമാണ്. ഒരു സൂത്രം തന്നെ പല ജോലിയും ചെയ്യും. അത് വചന വിഭക്തി നമുക്ക് സൗകര്യം പോലെ മാറ്റാം. ഏ അധികാരസൂത്രം എന്നുള്ളതല്ല, ഒരു പദത്തിൽ നിന്ന് ഒരു പദം തന്നെ അടുത്ത് അനുവർത്തിച്ചു കഴിഞ്ഞാൽ ലിംഗ വചന വിഭക്തികളെല്ലാം സൗകര്യം പോലെ മാറ്റാം. അവിടെ എന്താണോ ആവശ്യം അതനുസരിച്ച് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം പാണിനി കൊടുത്തിട്ടുണ്ട് സൂത്രങ്ങൾക്ക്. പ്രത്യയ എന്ന് പറയുന്നത് തന്നെ ഇവിടെ വരുമ്പോൾ ഒന്ന് വരുന്നു, ഇതെല്ലാം പ്രത്യയങ്ങളെന്ന് കിട്ടുന്നു. അങ്ങനെ സൂജസ് പ്രത്യയങ്ങളായി. ഇനി അടുത്ത് വരുന്നത്, ഇപ്പൊ ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി സൂജസ് മുതലായ പ്രത്യയങ്ങളാണെന്ന് മനസ്സിലായി. രണ്ട് സൂത്രം കൂടെ ചേരുമ്പം ഇനി അടുത്തൊരു സൂത്രമാണ് പരച്ഛ. പരഹച്ച ഈ സൂത്രം എന്ത് ചെയ്യുന്നു? ഈ 4, ഇതും 3-1-ൽ 2-ാമത്തെ സൂത്രമാണ്. ഇതും 4-1-2, അതായത് സുവജസ് എന്ന് പറയുന്ന സൂത്രത്തിനോട് കൂടി ചേരുന്നു. ഇതും അധികാര സൂത്രമാണ്, ഒഴുകി ഇതും അവിടെ എത്തും. അപ്പൊ ആ സൂത്രം എന്താവും? ഇനിയോ സുപ്പ് പ്രത്യേക പരശ്ച എന്നായി. അപ്പോ ആ സൂത്രത്തിന്റെ അർത്ഥം എന്തായി? അത് സൂജസ് എന്ന് പറയുന്ന 4-ാം അധ്യായത്തിൽ 1-ാം ഭാഗത്തിൽ 2-ാമത്തെ സൂത്രത്തിന്റെ അർത്ഥം എന്തായി? ഈ രണ്ട് സൂത്രം കൂടെ ചെല്ലുമ്പം ഈ പറഞ്ഞ ഇത്രയും പ്രത്യയങ്ങളാണ് ഇവ പരശ്ച പരത്തിൽ വരുന്നു. ആ അർത്ഥം കൂടെ കിട്ടുന്നു. അതാണ് ഇങ്ങനെ ഒരു അധികാരസൂത്രം. ഇതുപോലെ ഇനി വരുന്ന എല്ലാ സൂത്രങ്ങളും 5-ാം അധ്യായത്തിൽ അവസാനം വരെ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെ എല്ലാം ചെന്നിട്ട് പറയും എന്താണ്? പ്രത്യേക പരശ്ച, ഇത് പ്രത്യയങ്ങളാണ്, ഇവ പരത്തിൽ വരണം. പരത്തിലെന്ന് പറയുമ്പോൾ ഏതിൽ നിന്ന്? ഏതിൽ നിന്ന് പരത്തിലോ, ഏതിൽ നിന്നാണോ വിധിക്കുന്നത് അതിൻ്റെ പരത്തിൽ, പരത്തിലേ വരാവൂ എന്നാണ് ഇന്ന് പറഞ്ഞ നിയമങ്ങളെയൊക്കെ ബാധിക്കും. നേരത്തെ പറഞ്ഞല്ലോ ആദ്യന്തോ ടകിതോ, ടിത്തായ പൂർവ്വത്തിൽ വരണം, കിത്തായ പരത്തിൽ വരണം, അതിനെയൊക്കെ ഇത് ബാധിക്കും. പ്രത്യയം ആയിക്കഴിഞ്ഞാൽ എന്ത് വരും? അത് ടിത്തോ കിത്തോ എന്നൊന്നും നോക്കണ്ട, പ്രത്യേക സംജ്ഞ വന്നു കഴിഞ്ഞാൽ എവിടെ വരാവൂ? പരത്തിലെ വരാവൂ. അപ്പൊ സൗജസ് മൗട്ട് എന്ന് പറയുന്ന സൂത്രത്തിന് സൂത്രം ഇപ്പൊ എങ്ങനെയായി മാറി? നിയോ സുപ്പ് പ്രത്യേക പരസ്ഥ എന്നായി. അപ്പോൾ ഈ രണ്ട് സൂത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണേത് പ്രത്യേക പരശ്ച. പ്രത്യയ എന്ന് വിധിച്ചുകൊണ്ട് സൂജസിൽ ഈ സൂത്രം എത്തിച്ചേർന്ന് അതിന് പ്രത്യേക സജ്ഞ വിധിച്ചു. പരസ്യ എന്ന് പറയുന്നതുകൊണ്ട് ആ സൂത്ര സൂജസിൽ എത്തിച്ചേർന്നു, അവയെല്ലാം പരത്തിലാക്കി. ഏതിൻ്റെ പരത്തിൽ? പരമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനുവേണ്ടി പിന്നിലേക്ക് പോകണം. അതാണ് അടുത്ത സൂത്രം, ഞാപ്പ് പ്രാതിപതിക. ഏതിൽ നിന്ന് പരത്തിലാണ് എന്നുള്ളതിന് ഇവിടെ നീ ആപ്പ് നീ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രത്യയമാണ്. പക്ഷെ ഇത് ഒരു പ്രത്യയമല്ല, ഇതിനകത്ത് മൂന്ന് പ്രത്യയങ്ങളുണ്ട്. നീ എന്ന് പറയുന്നുണ്ട്, നീപ്പ്, നീഷ്, നീന്. നീപ്പ്, നീഷ്, നീന് മൂന്നെണ്ണം സ്ത്രീ പ്രത്യയങ്ങളാണ്. നീപ്പ്, നീഷ്, നീന്. അതിൽ എല്ലാം ബാക്കിയെല്ലാം ഇത്തായി പോയിട്ട് ഈ എന്ന് മാത്രമേ ശേഷിക്കൂ. എല്ലാത്തിനും അകാരം ഇത്തുണ്ടല്ലോ, അതുകൊണ്ടാണ് അതിനവിടെ നീ എന്ന് പറഞ്ഞത്. അല്ല, നീപ്പ് പകാരം പോയി, നീഷ് ഋഷ പോയി, നീന് നകാരം പോയി. പോയാൽ ശേഷിക്കുന്ന എന്താണ്? നീ ഹ്രസ്വമല്ല, ദീർഘമാണ്. നീപ്പല്ല, ഞാൻ പറയുന്ന നീപ്പെന്നാണ്. നീപ്പ്, നീപ്പ്, നീഷ്, നീന്. അതിനെ നീ എന്നെടുത്തു. മൂന്ന് പ്രത്യയങ്ങൾ സ്ത്രീ പ്രത്യയങ്ങളാണ്. അവരിവിടെ ആപ്പെന്ന് പറഞ്ഞു, അത് സ്ത്രീ പ്രത്യയമാണ്. അജ തുടങ്ങിയ ശബ്ദങ്ങളിൽ വരുന്ന സ്ത്രീ പ്രത്യയം. ടാപ്പ്, ഡാപ്പ്, ചാപ്പ് മൂന്ന് പ്രത്യയങ്ങൾ. ടാപ്പ്, ഡാപ്പ്, ചാപ്പ്. അതിലെ ടാ, ഡാ, ചാ മൂന്നും പോകും, ശേഷിക്കുന്ന ആപ്പ് ഒക്കെ ഇത്താണ്. എല്ലാം പോകും. ആയ അവിടെ ബാക്കി വരത്തുള്ളൂ. പേകും പോവും, നീലങ്ങകാരവും പോവും, എല്ലാം ഇത്തായി പോവും. നീപ്പ്, നീഷ്, നീനിലെ ഈ ശേഷിക്കും. ടാപ്പ്, ഡാപ്പ്, ചാപ്പില് ആ ശേഷിക്കും. അതിനാണ് ഇവിടെ ആപ്പെന്ന് പറഞ്ഞത്. ഇത് പ്രത്യയങ്ങളാണ്. പ്രത്യയം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, പ്രത്യേക ഗ്രഹണേ തദന്താ ഗ്രാഹ്യ. പ്രത്യയങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തുവരും? തദന്തങ്ങളും എടുത്തോണം. ഇപ്പൊ ഞ്ഞന്തങ്ങളും ആബന്ധങ്ങളും, ഞ്ഞന്തവും ആബന്ധവുമായ ശബ്ദങ്ങൾ എന്നിറങ്ങണം. സീത, ഗൗരി പോലെയുള്ള ശബ്ദങ്ങൾ, ഞ്ഞന്തങ്ങളും ആബന്ധങ്ങളുമായ ശബ്ദങ്ങൾ. അതിൽ നിന്നും പ്രാതിപദിക, പ്രാതിപദികങ്ങളിൽ നിന്നും ഇനി ഈ മൂന്ന് സൂത്രങ്ങളെ അതിനോട് ചേർക്കണം. കാരണം നോക്കുക, ജ്ഞാപ്രാതിപതിക എന്ന് പറയുന്നത് 4-1-1 അത് കഴിഞ്ഞിട്ടാണ് 4-1-2 സൂജസ് എന്ന് പറയുന്ന സൂത്രം വരുന്നത്. അപ്പോ ഇതിനു മുമ്പുള്ള സൂത്രമാണ്. എന്ത് വരുന്നു? ജ്ഞാപ്രാതിപതിക, ഞന്തങ്ങൾ, ആബന്ധങ്ങൾ, പിന്നെ പ്രാതിപതികത്തിൽ നിന്ന് സൂജസ്, ഈ പ്രത്യയങ്ങൾ പരസ്യ പരത്തിൽ വരുന്നു എന്നർത്ഥം കിട്ടി. ഇത് എല്ലാ അസുഖവും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ 4 സൂത്രം കൂടെ ചേർന്നാണ് ഒരർത്ഥം വരുന്നത്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല. 4 സൂത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ജ്ഞാപ്രാതിപതിക, ഞന്തങ്ങളിൽ നിന്നും, പഞ്ചമ്യന്തമാണല്ലോ. അപ്പൊ ഞന്തങ്ങളിൽ നിന്നും, ആബന്ധങ്ങളിൽ നിന്നും, പ്രാതിപതികത്തിൽ നിന്നും എന്നർത്ഥം കിട്ടും. എന്തു വരുന്നു? പ്രത്യേക പരസ പ്രത്യയങ്ങൾ പരത്തിൽ വരുന്നു. അതിൽ ഞന്തം ആബന്ധം തൽക്കാലം വിട്ടയ്ക്കുക, ഇവിടെ അതിന് ഉദാഹരണമില്ല. നമുക്കിപ്പം വേണ്ട എന്താണ്? പ്രാതിപതിക, പ്രാതിപതികത്തിൽ നിന്നും, പ്രത്യേക പരസ പ്രത്യയം പരത്തിൽ വരുന്നു വരും. അപ്പൊ പ്രാതിപതികം ഏതാണ് അറിയണമെങ്കിൽ അർത്ഥപദാർത്ഥാതുരപ്രത്യ പ്രാതിപതികം, അല്ലെങ്കിൽ കൃത്തധിത സമാസസ്ഥ. ഈ സൂത്രത്തിലൂടെ ഒന്നിന് പ്രാതിപസഞ്ജ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ 4 സൂത്രങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും. എന്താണ് പ്രാതിപദിക പ്രത്യേക പരശ്ച പ്രാതിപദികത്തിൽ നിന്ന് പ്രത്യയങ്ങൾ പരത്തിൽ വരുന്നു. പ്രത്യയങ്ങൾ ഏത് സൗജസ്മൗട്ട്. ഇതുപോലെ ഇനിയും ഒരുപാട് പ്രത്യയങ്ങൾ വരും. തൽക്കാലം ഇതാണ് 21 പ്രത്യയങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജ്ഞാപ്രാതിപതിക അതും താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ജ്ഞാപ്രാതിപതിക സൗജസ് അതിനോട് ചേർന്ന് നിന്നിരിക്കട്ടെ. കാരണം 4-1-1 മറ്റു 4-1-2. അപ്പൊ സൂത്രം അങ്ങനെ വരും. ജ്ഞാപ്രാതിപതിക സോ ഔജസ് അമ്മോട്ട് ഷഷ്ടാഭ്യാം വിസ്ങ്യഭ്യാം വിസ്ങസിഭ്യാം വിസ്ങസോസാം ന്യൂസു പ്രത്യേക പരസ്യ ഇതായി സൂത്രം. സൂത്രത്തിന്റെ രൂപം അങ്ങനെയായി. എങ്ങനെ ഇതെല്ലാം കൂടെ ഇനി ഒരു സൂത്രമായിട്ട് എടുക്കുക. 4 സൂത്രമല്ല. ആദ്യം ഏതിനെ കൊണ്ടുവരുന്ന ജ്ഞാപ്രാതിപതിക ഗന്ധങ്ങളിൽ നിന്നും ആബന്ധങ്ങളിൽ നിന്നും പ്രാതിപതികത്തിൽ നിന്നും പിന്നെ സൂജസമോട്ട് വന്നിട്ട് പ്രത്യേക പരസ്യ പ്രത്യയങ്ങൾ പരത്തിൽ വരുന്നു. അങ്ങനെ വരുന്നു. ഫലത്തിൽ അങ്ങനെ വരും. വാസ്തവത്തിൽ പ്രത്യേക പരസ്യ പൂർവ്വസൂത്രമാണ്. അതുകൂടെ താഴോട്ട് വന്നിട്ടാണ് സൗജസ്സിന് പ്രത്യയമൊന്നും അത് പരത്തിലാണെന്നും നമ്മൾ മനസ്സിലായത്. പക്ഷെ ഏതിൻ്റെ പരത്തിൽ എന്നുള്ളതിനാണ് വന്നത്. ഞാൻ പ്രാതിപതിക ഞാപ്പ് നമ്മൾ വിട്ടയ്ക്കുക, തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. പ്രാതിപതികത്തിൽ നിന്ന് പ്രത്യയങ്ങൾ പരത്തിൽ വരും. ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യം പാണിനി രാമശബ്ദത്തിന് പ്രാതിപസഞ്ജ വിധിച്ചത്. അപ്പൊ രാമശബ്ദത്തിൽ നിന്ന് ഈ 21 പ്രത്യയങ്ങളും പരത്തിൽ വരും. സു ഔജസ് തുടങ്ങിയ 21 പ്രത്യയങ്ങൾ. എന്തുകൊണ്ട് അതിന് പ്രാതിപതിക സംജ്ഞയുണ്ട്. അതിനെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു സംജ്ഞയുണ്ട്. എന്താണ് പ്രകൃതി. ഇനി അതിന് പദസംജ്ഞ വരും, അംഗസംജ്ഞ വരും, പല സംജ്ഞകളും വരും. പണി ഒരുപാട് സംജ്ഞകൾ വിധിക്കും. പൊതുവെ അതിന് പറയുന്നു പ്രകൃതി. അതാണ് പ്രകൃതിഷു പ്രത്യയവത് എന്ന് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. പ്രകൃതികളിൽ എങ്ങനെയാണോ പ്രത്യയങ്ങൾ വരുന്നത് അതുപോലെ രാസവിലാസവിലോലം ഭജത മുരാരേ മനോരമം രൂപം പ്രകൃതിഷു യത് പ്രത്യേകത്. കേട്ടിട്ടുണ്ടോ? പ്രകൃതികളിൽ എങ്ങനെയാണോ പ്രത്യയങ്ങൾ. ഇവിടെ എന്താണ് ഒരു പ്രകൃതി രാമ, അതിൽ നിന്ന് പ്രത്യയങ്ങൾ 21 പ്രത്യയം പരത്തി വന്നില്ലേ. അതിനാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ശ്രീകൃഷ്ണൻ ഒരു പ്രകൃതി, ഗോപികമാരെല്ലാം പ്രത്യയങ്ങൾ എന്ന്. ഇവിടെ ഈ 4 സൂത്രത്തെയും നമ്മൾ ഇനി ഒരു സൂത്രമായിട്ടെടുക്കണം. ഞാൻ പ്രാതിപതിക സൂജസ് പ്രത്യേക പരസ്യ അതിന് തന്നെ അർത്ഥം ഇത്ര ഇടുക. പ്രാതിപതികങ്ങളിൽ നിന്നും സു ഔജസ് തുടങ്ങിയ പ്രത്യയങ്ങൾ പരത്തിൽ വരുന്നു. അത് ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ അർത്ഥം ആണ് അവിടെ താഴെ എഴുതിയിരിക്കുന്ന ഇതി അധികൃത്യ എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ 3 സൂത്രങ്ങളും അധികാര സൂത്രങ്ങളാണ്. താഴേക്ക് പോകുന്നു പ്രത്യേക പരസ്യാപ്രാതിപതിക അതായത് തുടർന്ന് പോകുന്നു. തുടർന്ന് പോയാൽ എന്തോരും ഇതിൻ്റെ അർത്ഥം എന്താവും അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. ഗന്ധാദാബന്ധാത് പ്രാതിപതികാസ പരേ സ്വാദേഹ പ്രത്യേക സുഹു ഞന്താത് ആബന്ധാത് പ്രാതിപതികാച്ച പരേ ഞന്താത് ആബന്ധാതെന്നെങ്ങനെ കിട്ടി? ഞാപ് പ്രത്യേകഗ്രഹണേ തദന്താഗ്രാഹ്യ നിയമം അനുസരിച്ച് ഞന്തം ആബന്ധമെന്ന് കിട്ടി. പ്രാതിപതികാതെന്ന് എവിടെ നിന്ന് കിട്ടി? ആ സൂത്രത്തിൽ നിന്ന് കിട്ടി. പരേ എന്നുള്ള എങ്ങനെ കിട്ടി? പരസ്യ സ്വാദേഹ എവിടെ നിന്ന് കിട്ടി? സോജസ് പ്രത്യ എന്നുള്ള എവിടുന്ന് കിട്ടി? പ്രത്യേക. അതാണ് ഈ നാല് സൂത്രങ്ങളുടെയും അർത്ഥം ഈ ഒരു വരിയിലുണ്ട്. ഞന്താ ദാബന്താ പ്രാതിപതികാസ പരേ സ്വാദേ പ്രത്യാഹ സുഹു. ഞന്തത്തിൽ നിന്ന് ആബന്ധത്തിൽ നിന്ന് അത് രണ്ടും തൽക്കാലം വിടുക. നമ്മളിപ്പോൾ എടുക്കേണ്ട എന്താണ്? പ്രാതിപതിക, പ്രാതിപതികത്തിൽ നിന്നും പരേ പരത്തിൽ ശേഷം എന്നുവെച്ചാൽ രാമസു എന്ന് വരുന്നു. രാമശബ്ദത്തിന് പ്രാതിപസന്നെ കിട്ടി, സു എന്ന് പറയുന്ന പ്രത്യേകം പരത്തിൽ വരും. ഇനി രാമശബ്ദത്തിൽ നിന്ന് സു ഔജസ് അം ഔട്ട് ഷസ് ടാഭ്യാം ബിസ് ഇതൊക്കെ ഏതേത് അർത്ഥത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാരകപ്രകടനത്തിൽ പഠിക്കുന്നത്. രാമശബ്ദം ഏത് കാരകമാകുമ്പോൾ അതിൽ തന്നെ അത് പ്രത്യേകത. അത് കർമ്മകാരകമാണെങ്കിൽ അം ഔട്ട് ഷസ്, കരണകാരകമാണെങ്കിൽ ടാഭ്യാം ബിസ്, സമ്പ്രധാന കാരകമാണെങ്കിൽ ഞേഭ്യാം ബ്യസ്, അപാദാന കാരണമാണെങ്കിൽ നസീഭ്യാം ബ്യസ്, ഷഷ്ടി സംബന്ധത്തെ കാണിക്കാനാണെങ്കിൽ അത് കാരകമല്ല, നസ്ഓസാം അധികരണം എന്ന് പറയുന്ന കാരകത്തെ കാണിക്കാനാണെങ്കിൽ നീ ഓസുഫ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതർത്ഥത്തിൽ ഈ പ്രത്യയങ്ങൾ വരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കാരകപ്രക്രിയയിലേക്ക് പോകണം. അതുകൊണ്ട് ഇപ്പം നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല, എന്തർത്ഥമാണ് രാമശബ്ദത്തിൽ നിന്ന് സു വന്നു കഴിഞ്ഞാൽ എന്തർത്ഥമാണ് എന്നും മനസ്സിലാക്കിയിട്ടല്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? രാമശബ്ദത്തിന് പ്രാതിസന്യം കൊടുത്തു, അതിൽ നിന്ന് 21 പ്രത്യയങ്ങളും ഭരത്തിൽ വരും. അതിൽ നമുക്ക് സൂവിനെ കൊണ്ടുവരണം. അതെങ്ങനെയാണ് സൂവിനെ പാണിനി വിധിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അർത്ഥത്തെക്കുറിച്ചല്ല. അപ്പോ രാമശബ്ദത്തിൽ നിന്ന് സു വരുന്നു. സു സു എന്ന് പറയുന്നതിലെ ഉകാരത്തിന് ലോപം വരുന്നു. ഏത് സൂത്രപ്രകാരം? തസ്യ ലോപഹ. തസ്യ ലോപപ്രകാരം ലോപം വരണം. ഏത് സൂത്രം വരണം? ഉപദേശേ ജനനാസീത് പ്രാരേസന്യ വരുന്നു. അപ്പൊ അത് രണ്ടു മൂന്ന് ലോപിച്ചാൽ ശേഷിക്കുന്ന ഏതാണ്? സ്. പക്ഷെ അതില് സു ഔ ജസ് അത് മൂന്നും വരാം, അമ്മൗട്ട് ഷസ് അത് വരാം. അതിലൂടെ ഇപ്പൊ സു തന്നെ കൊണ്ടുവരുന്ന എങ്ങനെ? അതിനൊരു വ്യവസ്ഥ വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിനെ മൂന്ന് ഗ്രൂപ്പായി തിരിക്കുന്നു. മൂന്നെണ്ണം ചേർന്ന ഒരു ഗ്രൂപ്പ് സു ഔ ജസ്. ഇവിടെ പറഞ്ഞല്ലോ പ്രഥമ അമ്മൗട്ട് ഷസ് ദ്വിതീയ, ഇങ്ങനെ തിരിക്കുന്നു. അലസു ഓ ജസ് എന്ന് പറയുന്നതിന് പ്രഥമ എന്ന് പറയുന്ന ഒരു സ്വപ്നയാണ്, അത് വിരിക്കാൻ സൂത്രങ്ങളില്ല, പ്രാചീന സ്വപ്നയാണ്. പക്ഷേ സു ഏകവചനമാണ്, ഔ ദ്വിവചനമാണ്, ജസ് ബഹുവചനമാണ്. ഇത് പാണിനി വിധിക്കുന്നു. ഈ മൂന്ന് വീതം അടങ്ങിയ ഓരോ ഗ്രൂപ്പിലെയും ആദ്യത്തതെല്ലാം എന്താണ്? ഏകവചനമാണെന്ന് വെച്ചാൽ സു അം ട ങേ ങസി ങസ് ങി, ഇതാണ് ആദ്യത്തത്. ഇതിനെല്ലാം എന്തുണ്ട്? ഏകവചനം എന്നുള്ള സംജ്ഞയെ വിധിക്കുന്നു. അപ്പൊ ഏകവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ സു അം ട ങേ ങസി ങസ് ങി ഇതിനെ എടുത്തോണം, മേളിൽ നിന്ന് നേരെ താഴോട്ട്. പിന്നെ അടുത്ത് വരുന്നത് ഏതാണ്? ആ ഗ്രൂപ്പിലെ രണ്ടാമത്തത് ഔ ഔട്ട് ഭ്യാം ഭ്യാം ഭ്യാം ഓസ് ഓസ്, ഇങ്ങനെ മേളിയും താഴോട്ട്. അതിനെല്ലാം പാണിനി എന്ത് ചെയ്യുന്നു? ദ്വിവചനം എന്നുള്ള സ്വപ്നയെ വിധിക്കുന്നു. അതൊരു സ്വപ്നയാണ്. പേര്. പിന്നെ വരുന്ന ഏതാണ് മൂന്നാമത്തത്? ജസ്, ശസ്, ഭിസ്, ഭസ്, ഭ്യസ്, ആം, സുപ്. അവസാനത്ത് ഇതിനെന്ത് വിധിക്കുന്നു? ബഹുവചനം. അപ്പൊ സു ഔ ജസ്സിലെ സുവിന് ഏകവചനം, ഔവിന് ദ്വിവചനം, ജസ്സിന് ബഹുവചനം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് ഇവയ്ക്കെല്ലാം ഇനി ഒരു സംജ്ഞയുടെ വിധിക്കും വിഭക്തി. ഇതിനാണ് വിഭക്തി എന്ന് പറയും. നമ്മൾ ചോദിക്കും രാമശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം എങ്ങനെയാണ്? വാസ്തവത്തിൽ നമ്മൾ പറയും രാമഹ, രാമഹേ അല്ല പ്രഥമ ഏകവചനം. രാമശബ്ദത്തിലെ പ്രഥമ ഏകവചനം എന്ന് പറയുന്ന ഏതാണ്? സു ആണ്. പക്ഷെ അത് അന്ത്യത്തിൽ വരുന്നുണ്ട്. രാമഹ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നു പ്രഥമ ഏകവചനമാണ്. അത് ഗൗണമായി പറയുന്നതാണ്. രാമശബ്ദത്തിലെ പ്രഥമ ദ്വിവചനം എന്ന് പറയുന്ന ഏതാണ്? വാസ്തവത്തിൽ അതാണ് പ്രഥമ ദ്വിവചനം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? രാമവും ആണ് പ്രഥമാദ്വചനം എന്ന് പറയും. രാമശബ്ദത്തിന്റെ ചതുർത്ഥി ഏകവചനം ഏതാണ്? ഇങ്ങേ രാമശബ്ദത്തിന്റെ ഷഷ്ടി ബഹുവചനം ഏതാണ്? ആം. രാമശബ്ദത്തിന്റെ സപ്തമി ഏകവചനം ഏതാണ്? ഈ. രാമശബ്ദത്തിന്റെ പഞ്ചമി ദ്വിവചനം ഏതാണ്? ഭ്യാം. രാമശബ്ദത്തിന്റെ തൃതീയ ബഹുവചനം ഏതാണ്? ജിസ്. നിങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഏകവചന, ദ്വിവചന, ബഹുവചന സപ്തകൾ ഈ പ്രത്യയങ്ങൾക്കാണ്. ഇനി നോക്കുക, സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യയമാണ്, അത് ഏകവചനമാണ്, അത് പ്രഥമയാണ്, അത് വിഭക്തിയാണ്. എത്ര സപ്തകങ്ങളാണ്? ഒന്നിനു തന്നെ വരുന്നു. ഇനിയും പല സപ്തകങ്ങളും വരാനിരിക്കുന്നു. ഇത്രയും സപ്തകങ്ങൾ അതിന് വരുന്നു. അപ്പോൾ ഏകവചന സപ്തകം വിധിക്കുന്ന സൂത്രമാണ്. സൂത്രം കൊണ്ട് പേടിക്കേണ്ട കാര്യം ഇത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത സൂത്രം എന്താണ്? സുപഹ. ഇനി ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സു ഔ എന്നാണ് നമ്മൾ പിരിച്ചത്. അവിടെ ഇകുവേണിച്ച് സന്ധി വന്നിട്ടാണ് സൗ എന്ന് വന്നത്. സു എന്ന് പറയുന്ന പ്രത്യയത്തെ എടുക്കുക. അതിൽ 21-ാമത്തെ പ്രത്യയം ഏതാണ്? ആ സുപ്പിലെ പകാരത്തിന് ഇസഞ്ഞുണ്ട്. ഏ സൂത്രപ്രകാരം? ഹലന്ത്യം തസ്യരോലോചിച്ചു. അപ്പൊ സുപ്പിലെ പകാരം എന്ന് പറയുന്ന സുപ്പിലെ പകാരം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അവസാനത്തെ സുപ്പിലെ സു രണ്ടുണ്ട്. ആദ്യത്തേത് സു ആണ്, അവസാനത്തേതും സു ആണ്. പക്ഷെ അതിലെന്തുണ്ട് പകാരം? ഇത്താണ്. ആ പകാരത്തിന് ആദ്യത്തെ സുവോട് ചേർക്കണം. ഏ സൂത്രപ്രകാരം? ആദിരന്ത്യേന സഹേത അന്ത്യേന ഇത. അന്ത്യമായി ഇത്തായി സുപ്പിലപ്പ് സഹ ഉച്ചാര്യമാണ് ആദിവർണ. ഇവിടെ വർണ്ണം എന്ന് പറയുന്നത് പ്രത്യയം. ഏത്? സു. മധ്യകാനാം സ്വസ്യജ സപ്ഞാസ്യാ. സുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 പ്രത്യയങ്ങളെയും ഗ്രഹിക്കണം. ഏ സൂത്രപ്രകാരം? ആദിരന്ത്യേന സഹേത. അപ്പോ ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, ആദിരന്ത്യേന സഹേത എന്ന് പറയുന്ന ആ സൂത്രം അക്ഷരസമാമനായത്തിലെ ആ വർണ്ണങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞത്. പിന്നെയോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും അത് ഉപയോഗിക്കാം. സുപ്പ്, സുട്ട് തുടങ്ങിയ പ്രത്യയങ്ങൾക്ക് വേണ്ടിയും അത് തുടങ്ങിയ പ്രത്യാഹാരങ്ങൾക്ക് വേണ്ടി. ഇതൊരു പ്രത്യാഹാരമാണ്. അല്ല, വർണ്ണസമാമനായത്തിൽ മാത്രമല്ല. അവിടെ നമ്മൾ മൊത്തം എത്ര പ്രത്യാഹാരങ്ങളുണ്ടെന്ന് പറഞ്ഞു? പല അഭിപ്രായം എന്ന് എങ്ങനെ? ഞാൻ ഒരു അഭിപ്രായമല്ലേ പറഞ്ഞുള്ളൂ. 41-ോ 42-ോ 43-ോ 44-ോ. അതുകൂടാതെയും പ്രത്യാഹാരങ്ങളുണ്ട്. അവിടെയല്ല, ഇവിടെ. ഇപ്പോൾ ഒരു പ്രത്യാഹാരം കൂടെ വന്നു. പക്ഷേ ഇത് ഈ സൂത്രത്തിൽ ഒരു പ്രത്യാഹാരം ഉണ്ടാക്കി, ഇങ്ങനെ സു ഔജസ്യ സുവും സുപ്പില പകാരവും കൂടെ ചേർത്ത് ആതിരന്തേന സവേദ എന്നുള്ള സൂത്രപ്രകാരം ഒരു പ്രത്യാഹാരം ഉണ്ടാക്കി. ഇപ്പം സുപ്പ്, അപ്പം ഇനി സുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 21 പ്രത്യയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതിൽ തന്നെ എന്താണ്, ഒരുപാട് ഇത്തുകളുണ്ട്, അതെല്ലാം ലോപിച്ചും പോകും. അതും മനസ്സിലാക്കണം. അത് നമ്മൾ ഇനി ഓരോന്നോരോന്നായിട്ട് പഠിക്കും. ഇപ്പം പഠിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പം സു എന്ന ആദ്യത്തെ അനുകാരം ഇത്തായി പോയി, ഉപദേശിച്ച ജന്നാസീത്ത്. അവസാനത്തെ സുപ്പ്, അതിലെ പകാരം ഇത്തായി. രണ്ടിടത്ത് ശേഷിക്കുന്നതിൽ വ്യത്യാസം വരും. ആദ്യ സു ശേഷിക്കും, അവസാനം സു ശേഷിക്കും. അതിലെ ഉകാരം ഇത്താവില്ല. എന്തുകൊണ്ട്? അനുനാസികമല്ല. എങ്ങനെ മനസ്സിലായി? പ്രജ്ഞ അനുനാസിക്യാഹ പാണിനിയാഹ. അതുകൊണ്ട് അതിന് സഞ്ജയില്ലാതെ ലോപിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ഉകാരം ലോപിച്ചു. ബസുപ്പ് ഇവിടെ പ്രത്യാഹാരം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതിനെ അടുത്ത സൂത്രത്തിൽ പറയുന്നു സുപഹ. അടുത്ത സൂത്രം സുപഹ ത്രീണി ത്രീണി വചനാനി ഏകശഹ ഏകവചന ദ്വിവചന ബഹുവചന സപ്നാനി സ്യുഹു. എന്റെ അർത്ഥമാണ് നേരത്തെ പറഞ്ഞത്. സൂത്രത്തിലെ വൃത്തി കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ സുപ്പിലെ സുപ്പെന്ന് പറഞ്ഞാൽ ഈ 21 പ്രത്യയങ്ങളാണ് സുപ്പെന്ന് പറയുന്നത്. അതിൽ ത്രീണി ത്രീണി മുമ്മൂന്ന് വീതമുള്ള ഓരോ ഗ്രൂപ്പ്, ഓരോന്നെന്ന് പറയാനാണ് ത്രീണി ത്രീണി എന്ന് ആവർത്തിച്ചത്. മുമ്മൂന്നെന്ന് മലയാളത്തിൽ പറയും. ഈ സുപ്പെന്ന് പറയുന്ന ഈ പ്രത്യാഹാരത്തിൽപ്പെട്ട മുമ്മൂന്നെണ്ണത്തിനും എന്താണ് ഏകശഹ ഓരോന്നിനും എന്നുവെച്ചാൽ ആദ്യത്തെ ഒന്ന്, പിന്നെ രണ്ടാമത്തത്, മൂന്നാമത്തത്, ഇങ്ങനെ ഓരോന്നിനും ഏകവചന ദ്വിവചന ബഹുവചന സപ്നാനി സ്യു. ഏകവചനം ദ്വിവചനം ബഹുവചനം എന്ന സപ്നയുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. സുപഹ എന്ന് വെച്ചാൽ സുപ്പ് പ്രത്യാഹാരത്തെ പറയുകയാണ്. അതിലെ ത്രീണി ത്രീണി വചനാനി മുമ്മൂന്ന് വചനങ്ങൾ ആ വചനങ്ങൾക്ക് ഏകശഹ ഓരോന്നിനും ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിങ്ങനെ സപ്നകളുണ്ട്. ബസു എന്ന് പറയുന്നത് ഏകവചനം. ഭ്യാം എന്ന് പറഞ്ഞാലോ ദ്വിവചനം. സുപ്പെന്ന് പറഞ്ഞാലോ ബഹുവചനം. ഭിസ് എന്ന് പറഞ്ഞാലോ താ എന്ന് പറഞ്ഞാലോ അങ്ങനെ മനസ്സിലാക്കണം. ഓസ് എന്ന് പറഞ്ഞാലോ ദ്വിവചനം. അതാണ് ഈ സൂത്രം പറയുന്നത്. എന്നുവെച്ചാൽ അതിനാദ്യം മൂന്നായ മുമ്മൂന്ന് വീതമുള്ള ഓരോ ഗ്രൂപ്പായി തിരിക്കുക. അതുകൂടെ തിരിച്ചെഴുതിയിട്ടുണ്ട്. സുവോജസ് ഒന്നാമത്തേതിന് മൂന്നുണ്ട്. അല്ല, ഓരോന്നിനും ഓരോ വചനങ്ങൾക്കും ആദ്യത്തേതിന് ഏകവചനം, രണ്ടാമത്തേതിന് ദ്വിവചനം, മൂന്നാമത്തേതിന് ബഹുവചനം, അങ്ങനെ സപ്നയുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യയം മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യയങ്ങൾക്കാണ് സപ്ന. അല്ല, പ്രകൃതിയും പ്രത്യയങ്ങളും കൂടി ചേർന്നതിനല്ല. ആ സപ്നയുള്ള പ്രത്യയങ്ങൾ അവസാനത്തിൽ വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ ഏകവചനമെന്നും ദ്വിവചനമെന്നും ബഹുവചനമെന്നും പ്രഥമയെന്നും എല്ലാം പറയുന്നു.